ജൽപ്പിക്ഷ കുട്ടലുണ്ട ബൃഹശാഖൻ ഇതിൽ നിന്ന് ശാഖൻ പ്രത്യേകം വരുന്നു. ജൽപ്പ വ്യക്തായം വാചി ഭിക്ഷ ഭിക്ഷായം അലാഭ്യ ലാഭേച്ച കുട്ട ചേതന പർശനയോഹോ ഉണ്ടസ്ഥേയെ നിറങ്ങ് സമ്പത്തും. ഇത്രയും ധാതുക്കൾ ഈ ധാതുക്കളിൽ നിന്ന് ശാകൻ പ്രത്യേകം വരുന്നു. ഷാകറിൽ ഷകാരയിത്ത് പോയി, നകാരയിത്ത് പോയി, ശേഷിക്കുന്ന ആക വരുന്നു. ഷാകറിൽ ഷകാരയിത്തായതുകൊണ്ട് ഷഡ്ഗൗരാദിഭ്യസ്ത പ്രകാരം നീഷ് പ്രത്യേകം വരും. അതിനാണ് ഷകാരയിത്താക്കിയത്. ഷിത്തായുണ്ട് ഗീഷ് വരും പ്രത്യേകം, സ്ത്രീ പ്രത്യം ഗീഷ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. വരാഗി വരാഗ ശബ്ദത്തിൽ നിന്ന് ഗീഷ് വന്നു. വരാഗ ഈ എസ് എ ചകാർ ലോപിച്ചു വരാഗി അങ്ങനെ വരുന്നു. ജൽപ്പാകൻ വാചാലൻ എന്നുള്ള അർത്ഥത്തിൽ ഒരുപാട് സംസാരിക്കുന്നതാണ്. എന്തുകൊണ്ട് വരുന്നു അങ്ങനെ? തച്ചീല തദ്ധർമ്മ തത്സാധുകാരിഷു തച്ചീല സംഭാഷണം തൊഴിലാക്കിയോ. തദ്ധർമ്മം ഇങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിൽ പൊതുവെ ഒരുപാട് സംസാരിക്കുന്ന ആളെന്നുള്ള രീതിയിലാണ് ജൽപ്പാകൻ വരുന്നത്. ജൽപ്പ് ഷാകല്ല ആക ജൽപ്പ് ആക ജൽപ്പ് ആക ജൽപ്പാക പ്രാദ്യസഞ്ജ സ്വതുത്പത്തി ജൽപ്പാക ഭിക്ഷായ ഭിക്ഷ് ശാകൻ ഭിക്ഷ് ആക ഭിക്ഷാക പ്രാദ്യസഞ്ജ സ്വതുത്പത്തി ഭിക്ഷാക ഭിക്ഷ എടുക്കുന്ന ശീലമാക്കിയവൻ ഭിക്ഷാകൻ. കുട്ടാകഹ കുട്ട കുട്ട് ആക ഷാകല്ലാക കുട്ടാകഹ ഛേദന ഭർസനാർത്ഥത്തിൽ ഛേദിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ അത് ശീലമായിട്ടുള്ളവൻ. സാധാരണ വെട്ടും കുത്തുമൊക്കെ നടത്തുന്നവനാണ് കുട്ടാകൻ, ചട്ടമ്പി എന്ന് പറയുന്നു. ലുണ്ടാക, ലുണ്ട് ആക, ലുണ്ടാക മോഷണം, തൊഴിൽ, അത് ശീലം. ലുണ്ടാകൻ ഇതിൽ നിന്നായിരിക്കും ഗൂണ്ടാവുന്നത്. ഗൂണ്ട, ലുണ്ടാക, ഗുണ്ട, ഗൂൺ ഒക്കെ ഇതിൽ നിന്ന് ഒന്നായിരിക്കും. വരാക, വ്രഞ്ജസംഭവത്തോ ഷകൻ ആക, ഒരു ആക സർവദാദാദാദിയോ ഗുണം. വരു ആക, വരാക എന്ന് പറഞ്ഞാൽ എന്താണ്? സംഭക്തവും നല്ലവണ്ണം ഭജിക്കുന്നു എന്ന് വെച്ചാൽ സേവകൻ എന്ന് പറഞ്ഞാൽ സാറിന് ഉപയോഗിക്കുന്ന വരാക, വരാഖി എന്ന് പറഞ്ഞാൽ പാവം, സാധു എന്നുള്ള അർത്ഥത്തിൽ പലാണിത് ഉപയോഗിക്കുന്നത്. വരാകൻ, വരാഖി എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവൻ, ദീനൻ, സാധു മനുഷ്യൻ എന്നൊക്കെ പറയുന്നത് പോലെയാണ്. വരാക, വരാഖി. ഇതിനൊരു സിദ്ധാന്തം തോന്നി വളരെ കുറച്ച് സൂത്രങ്ങളേ ഉള്ളൂ. ഒരു ചെറിയ സൂത്രമുണ്ട്, ജാഗുരൂകഹ ജാഗ്രതേ ഊകഹസ്യ. ജാഗുഹു ഏത് വിഭക്തിയാണ്? ജാഗ്രന്റെ പഞ്ചമി. ഊകഹ പ്രത്യേകം പരത്തിൽ വരുന്നുണ്ട്, പഞ്ചമി. ജാഗ്ര നിദ്രാക്ഷ, അതിൽ നിന്ന് ഊകപ്രത്യം വരുന്നു. തച്ഛീലം ജാഗ്, ജാഗ്രാണ് ജാഗ്ര ഊക. ഉണരവരം വരുമ്പോൾ ജാഗരൂക, ജാഗരൂകൻ ഉണർന്നിരിക്കുന്നത് ശീലമായിട്ടുള്ളവൻ. ജാഗ്രതി തച്ഛീല ജാഗരൂക. നൂറ്റി മുപ്പത് പേജ്. അത് ചെറിയൊരിതായ കൊണ്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, സിദ്ധാന്തം തോന്നിയ ഉള്ളതാണ്. അടുത്തതിൽ സിദ്ധാന്തം തോന്നി വരുന്നത് സനാശംസ ഭിക്ഷ ഊഹു. ഉം അവിടെ ഒരു സൂത്രം വേണ്ട. ഷത് പ്രത്യസ്യ പ്രത്യസ്യാതി ഷന്യാസ്യ അത് ഇതിനകത്തില്ല. എന്നുവെച്ചാൽ ഷാകന്റെ ഷകാരം എങ്ങനെ ഇത്താകും എന്നുള്ളതാണ്. നമ്മൾ സൂത്രം പഠിച്ചിട്ടില്ല. നമ്മുടെ സിദ്ധാന്തം ഇതിന് നേരത്തെ ഒന്നാണ്. പ്രത്യയത്തിന്റെ ആദി ഷകാരത്തിന് നിസ്സഞ്ജ വരുന്നു. അതുകൊണ്ട് അത് ഇത്താ ഇത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ നേരത്തെ പഠിച്ച സൂത്രങ്ങൾ കൊണ്ടൊന്നും ഷകാരത്തിന് നിസ്സഞ്ജ വരത്തില്ല. അത്രയേ ഉള്ളൂ. അടുത്ത് വരുന്ന സനാശംസ ഭിക്ഷ ഉഹു. സന് ആങ്ങുപൂർവത്തുള്ള ശംസ് ഭിക്ഷ ഈ മൂന്നെണ്ണത്തിൽ നിന്നും ഉപ്രത്യം വരുന്നു. അതിന് സൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സൻ പ്രത്യം വിരിക്കുന്ന സൂത്രമാണ്. ധാതോ കർമ്മണ സമാനകർത്തൃകാ ഇച്ഛായം വാ. ഇടയ്ക്ക് ആവർത്തിക്കണം, അപ്പോൾ ഓർമ്മയും വരും. ആ സന്ന് പ്രത്യേക അന്തത്തിലുള്ളതാണ് സൻ എന്ന് പറയുന്നുകൊണ്ട് എടുക്കേണ്ടത്. ചികീർഷു ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇതുപോലെയാണ് പിപ്പടിഷു മുമുക്ഷു ആരുരുക്ഷു എല്ലാ ശബ്ദങ്ങളും ഇതിൽ ഇങ്ങനെ സന്നദ്ധത്തിൽ നിന്ന് വരുന്നതാണ്. ഉപ്രത്യം വന്നിട്ട് അപ്പോൾ ചികീർഷ ആദ്യം വരുന്നു. അങ്ങനെ കൃതാതുവിൽ നിന്ന് സന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? കൃതാതുവിന് സന്ന് വന്നു. നിത്വം വരുന്നതിന് മുമ്പ് തന്നെ അവിടെ എന്ത് വരും? കിത്തും വരുന്നു. അതല്ല, സനിഗ്രഹ ഇക്കോജ്ജൽ ഇക്കോജ്ജൽ ഇഗന്ധ ജലാദിസന്ന് കിത്താകുന്നു. കിത്താവുന്നുകൊണ്ട് കൃതിന്റെ പരത്തിൽ സന്നാൽ ഗുണം വരത്തില്ല. പിന്നെ കൃതിന് ദീർഘം വരുന്നു. അജ്ജനകമ സനി പഠിച്ചിട്ടുണ്ട. അജ്ജനകമ എന്താണ് വൃത്തി? അജന്താന അജന്താന എന്തുവരുന്നു? ദീർഘം വരുന്നു. ഇപ്പൊ കൃ സന്നിരിക്കുമ്പം ദീർഘം വരുന്നു. കൃ ഇഗോജൽ പ്രകാരം കിത്തും വന്നു. ഇട്ടുവരുമോ? ഏ സൂത്രം നിഷേധിക്കുന്നു? ഏകാച്ചുപദേശ് എട്ടും നിഷേധിച്ചു. അപ്പോൾ എന്ത് വരുന്നു? കൃ കൃ സന്ന റീതൈദ്ധാതു പ്രകാരം ഇത്വം വന്നു. രപരം വന്നു കഴിഞ്ഞാൽ അടുത്ത സൂത്രം വരുന്നു. ഹലിച്ച ദീർഘം വരുന്നു. ഹലിച്ച പ്രകാരം ഹൃദയദ്ധാതു പ്രകാരം കൃതന് ഇത്തും വന്ന് രവനം വന്ന് കിരി. ഹലിച്ച എന്താ പറയുന്നത്? രേപവാന്തസ്യ ധാതു രൂപതായകോ ദീർഘ ചെല്ല് പരത്തിലഴിക്കുമ്പോൾ. അതായത് കൃതത്തിൽ നിന്ന് സന്നു വന്നു ധാതവ കർമ്മണ സമാന കൊടുത്ത് കാർത്തിച്ചായുമ്പോൾ ഏകാക്ഷിപതി ശനില്ലാത്ത വിട്ടിനെ നിഷേധിച്ചു. കൃതിന് ദീർഘം വന്ന സൂത്രം ഏതാണ്? അജ്ജനകമാം സനി. ഈകോച്ചല്ലപ്രകാരം വെറുകിന് കിത്തും വന്നു. ഗുണം നിഷേധിച്ചു. ഹൃദയ ധാതുപ്രകാരം കൃതിന് ഇത്തും വന്നു. ഹരിജപ്രകാരം ദീർഘം വന്ന് കീരെന്നായി. കീര് സാന്നിരിക്കുമ്പോഴാണ് ഈ സൂത്രം വരുന്നത്. സന്യങ്ങോ ദിത്വം വരുന്നു. അത് വരാനുള്ളതല്ല. വന്നതിന് ശേഷം ദിത്വം പൂർവാഭ്യാസ പർസുഹ അലാദിശേഷ കോശു അഭ്യാസ ചർച്ച എല്ലാം വരുമ്പോൾ എന്തായി? ചി കീർ ഷത്വം വരുമ്പം ചിക്കീഷ ലട്ട് തിപ്പ് വരുമ്പോൾ സൂത്രം വരുന്നു. കർത്തരി ശപ്പ് ചികീഷ ആ അതോണെ ചികീർഷതി. അങ്ങനെ വരുന്നു. അപ്പൊ സന്നദ്ധമായ ചികീഷ ശബ്ദത്തിൽ നൂ വന്നു ഇവിടെ. ചികീഷ പോകുന്നിരിക്കുമ്പോൾ സൂത്രം വരുന്നു. അത്തോലോപ ഊ അർദ്ധാകം വരത്തിലിരിക്കുന്നുണ്ടെന്ന് വരുന്നു. ചികീഷയുടെ ആകാരം ലോപിച്ച് ചികീഷ ഊ ചികീഷു ഋത്വവിസകം ചികീഷു വിപടിഷു മുമുക്ഷുഹു എല്ലായിടത്തും ഇങ്ങനെ തന്നെ വരുന്നു. ശംസു ഇച്ഛായാം പൂർവത്തില് ആങ് വരുന്നു. ആശാസ്തി ആശാസാദി ആശാസതി ആശാസി ഇവിടെ എന്തുവരുന്നു? ആശംസ ആശംസത്തെ അങ്ങനെ ആശംസത്തെ ഇത് ഭൂവാദിയില വരുന്നു. അപ്പൊ ആശംസതേ ആശംസേതേ ആശംസന്തേ അങ്ങനെ വരും ഭൂവാദി ആത്മനിയമം. ആശംസതേ ആശംസേതേ ആശംസന്തേ ഉത്തമക്ഷേദനത്തിൽ ആശംസേ അഹം ആശംസേ ആശംസിക്കുന്നു. ആ ശംസിൽ നിന്ന് എന്തു വന്നു? ഊ വന്നു. ആ ശംസുഹു ആ ശംസു ആ ശംസു എന്തായി? ചികീഷു എന്ന് പറഞ്ഞപ്പോ എന്താണ്? ചികീഷതി തച്ഛീല പ്രധാനമായിട്ട് തച്ഛീല അർത്ഥത്തിലാണ് വരുന്നത്. പ്രയോഗം അനുസരിച്ച് കൂടുതലും തച്ഛീലാർത്ഥമാണ്. ആശംസിക്കുന്ന ശീലമായ ആശംസു ഭിക്ഷുധാതുവാണ്. ഭിക്ഷ ഊ വന്നു ഭിക്ഷു ഭിക്ഷ എടുക്കുന്നത് ശീലമായവൻ ഭിക്ഷു ഭിക്ഷുവിൽ നിന്ന് ഊ വന്നു. ഭിക്ഷു ഭിക്ഷു വേറൊന്നുമില്ല. സുഖന്നു ഭിക്ഷു ഭിക്ഷ ഭിക്ഷതി തച്ചീല. ഭിക്ഷ ഭിക്ഷായാമ ലാഭേ ലാഭേച്ച. അതിൻ്റെ അർത്ഥം തന്നെ വളരെ രസകരമാണ്. ഭിക്ഷ എടുക്കുന്നവനെ സംബന്ധിച്ച് ഭിക്ഷ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. കിട്ടുകോ കിട്ടുകാതിരിക്കുകയോ എന്ന് പറയുന്നതിന് വിഷയമല്ല. കാരണം ഒരാൾ കൊടുത്താൽ വേറൊരാൾ കൊടുക്കത്തില്ല. അതിൻ്റെ അർത്ഥം അത് തന്നെ. അലാഭേ ലാഭേ. ഭിക്ഷ കിട്ടിയാലും ശരി, കിട്ടിയില്ലെങ്കിലും ഭിക്ഷ ഭിക്ഷ തന്നെ. പോയി ചോദിച്ചാൽ ഭിക്ഷയായി, അല്ല ഭിക്ഷ വാങ്ങി അങ്ങനെ വേണ്ട. ഭിക്ഷ ചോദിച്ചാലും ഭിക്ഷയാണ്, ഭിക്ഷ വാങ്ങിയാലും ഭിക്ഷയാണ്. അതാ ചോദിച്ചാൽ മതി ഭിക്ഷ. എന്നുവെച്ചാൽ ഭിക്ഷയുടെ കാര്യത്തിൽ യാതൊരു ഗ്യാരണ്ടി ഇല്ല എന്നർത്ഥം. കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടി. ചികീർഷ എന്ന് വെച്ചാൽ കടത്തും ഇച്ഛ. പഠിച്ചല്ലേ നേരത്തെ. ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് ആഗ്രഹിക്കുന്നു. ആശംസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ആശംസിക്കുക, നീ നന്നായി വരട്ടെ അങ്ങനെ. അത് ആ വ്യക്തിയുടെ ആഗ്രഹമാണ്, നീ നന്നാവണോ. നന്നായാലും കൊള്ളാം, നന്നായാലെങ്കിലും കൊള്ളാം. അങ്ങ് ആഗ്രഹിച്ചേക്കുക നന്നാകട്ടെ. ആ മറ്റുള്ളവരെ അനുഗ്രഹിക്കുകയാണ് ഇവിടെ തൊഴിൽ. അങ്ങനെ ആ അർത്ഥത്തിൽ ത്യം വന്നു കഴിഞ്ഞ ഏത് പ്രത്യം വരാനുള്ള അടുത്ത സൂത്ര ലഘുസിദ്ധാന്തമതി ഇല്ല. എന്നാലും അതിൽ നിപാതനം ചെയ്തിരിക്കുന്നതുകൊണ്ട് എളുപ്പമുണ്ട്. ബിന്ദുഹു ഇച്ഛു ബിന്ദുരിച്ചു ബിന്ദുരിച്ചു വേത്തെ ഹേ നും ഇഷേച്ഛത്വം ച നിപാത്യതേ. വേത്തി തച്ചിയിലോ ബിന്ദു. വേത്തി തച്ചിയിലോ ബിന്ദു. ബിന്ദുവല്ല, അങ്ങനെ തിരിച്ചു കളയുന്നു. ബിന്ദുവാണ് അറിയുന്നത് ശീലമായിട്ടുള്ളവൻ. ബിന്ദു സാറിന് അങ്ങനെ പ്രയോഗിക്കാറില്ല. ഇച്ഛതി ഇച്ഛു അത് പ്രയോഗിക്കാറുണ്ട്. അവിടെ എന്താ ചെയ്തത്? ഇത് നിപാതനം ചെയ്തിരിക്കുകയാണ്. വിഷേഹേച്ഛത്വം വിശ്വധാതുവിന് ഛത്വം ഇരിക്കാൻ വേറെ സൂത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ശുഗമിയമാച്ച. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, സൂത്രത്തിൽ തന്നെ അങ്ങ് നിപാതനം ചെയ്തു. ഛത്വം വന്നു കഴിഞ്ഞാൽ എന്തുവരും? തുക്കുവന്നു. തുക്കുവന്നാ എന്തുവരും? ശുത്വം വന്നു. ഇച്ഛു ഓച്ചു. പക്ഷെ ഇതെല്ലാം അവിടെ നിവാരണം ചെയ്താണ്. അതുപോലെ എളുപ്പമുള്ള ഒന്ന് അടുത്ത പേജിൽ വരുന്നുണ്ട്, 132. ശ്രുവന്ത്യോരാരുഹു, ഇതിൽ വന്താരു സാധാരണ പ്രയോഗിക്കുന്നതാണ്. ശരാരു വന്താരു സാധാരണ ശ്ലോകങ്ങളിലൊക്കെ പ്രയോഗിക്കാറുണ്ട്. വന്താരു കണ്ടിട്ടുണ്ടോ? ലളിതാഷ്ടോത്തരത്തിലുണ്ട്. വന്താരുജന എന്നൊക്കെ പറഞ്ഞു. ശരാരു ശ്രീഹിംസായാം വതി അഭിവാദന സ്തുത്യോ, ഇത് രണ്ടിൽ നിന്നും എന്ത് വരുന്നു? ആരുപ്രത്യം വരുന്നു. തച്ചീലം ശരാരു ശൃ ആരു വരുമ്പോ എന്ത് വരും? ശൃ ആരു വരുമ്പോ ശ്രു ആരു വരുമ്പോ എന്ത് വരും? വരുമോ? ആണോ വരുന്നു? ഗുണം വരും, രപരം വരും. ശരി ആരു ബോധ്യപ്പെടുന്ന തന്നെ ഹർസം വരും. ശൃണാതി ഹിംസിക്കുക, ശര് ആരു ആരുപ്രത്യം വന്ന് ശരാരു ഹിംസിക്കുന്നവൻ. വന്താരു പതി അഭിവാദന സ്തുത്യോഹോ, ഇത് തായോണ്ട് നും വരും. വന്ത് വന്ദത്തെ തച്ചീല, വന്ദിക്കുന്ന ശീലമായിട്ടുള്ളവൻ, എല്ലാവരെയും വന്ദിക്കും. വന്താരു അഭിവാദനം, ഒരാളെ അഭിവാദനം ചെയ്യുക, സ്തുതിക്കുക, ഈ അർത്ഥത്തിലുള്ളവണ് മതി ഉപയോഗിക്കുന്നു. വന്താരു എന്ന് പറയുന്നു. അടുത്തതും കുഴപ്പമില്ല. പിയഹ കുക്ക് ലുകനൗ, കുറുവാണ്, കുറു കുറുക്കുലുകനാണ്, കുറുക്കുലുകൻ രണ്ട് പ്രത്യേകങ്ങൾ തച്ചീലായ അർത്ഥത്തിൽ. നിബി ഭയേ, ഭീയിൽ നിന്ന് എന്തു വരുന്നു? കുറു വരുന്നു. കുറു വന്നു കഴിഞ്ഞാൽ കകാരത്തിന് സഞ്ജ വരുന്നു. എങ്ങനെ? രസക്വതത. പിന്നെ ശേഷിക്കുന്ന എന്താണ്? രു. ഭീ രു എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? പ്രാപ്തമാവും, പക്ഷേ കിതിച്ച നിഷേധിച്ചു. അതുകൊണ്ട് ഭീ രു ഭീരു വിവേദി തച്ചീല, ഭയം ശീലമായിട്ടുള്ളവൻ. അങ്ങനെയുള്ള പറയുന്നത് അവൻ വലിയ ഭീരുവാണ്, അവനെപ്പോഴും ഭയമാണ്. കുലുക്കൻ അതങ്ങനെ പ്രയോഗിക്കാറില്ല. കുലുക്കനിലും കകാരയുത്തായി പോയി, ശേഷിക്കുന്ന എന്താണ്? ലുക, നകാരവും പോയി. ഭീ ലുക കിത്തായോണ്ട് ഗുണം വരുന്നില്ല. ഭീ ലുക ഒരു വാർത്തയും കൂടെയുണ്ട്. കുറുക്കൻ അഭിവക് വാച്ച് അതുകൂടെ പറഞ്ഞേക്കാനാണ്. നേരത്തെ കുലുകൻ എന്ന് പറഞ്ഞതുപോലെ ഒരു കുലുകനും കൂടെ വാസ്തവത്തിൽ അത് മതിയായിരുന്നു. കുലുക്കൻ മതിയായിരുന്നു, രലയോരഭേദ എന്ന് പറഞ്ഞാൽ മതി. ഭീരുക കുറുക്കൻ വന്നു കഴിഞ്ഞാൽ രുക വരും. കുറുക്കൻ കകാരം പോയി രുക വരും. ഭീരുക അടുത്തതും ലോകസിദ്ധാന്തം എന്നില്ലെങ്കിലും അത് പിടിച്ചു കളയാം. അത് പഠിച്ചില്ലെങ്കിൽ ദൈവകോപം ഉണ്ടാകുന്നതാണ്. സ്ഥേശഭാസപിസകസോ വരച്ച് എന്നാണ് പിസ ഉണ്ടാകുന്നത്. സ്ഥേശഭാസ പിസകസോ വരച്ച് സ്ഥാഗതി നിവൃത്തോ അറിയാമല്ലോ. അതിൽ നിന്ന് എന്തു വരുന്നു? വരച്ച് പ്രത്യയം വരുന്നു. സ്ഥാ വര ചലിക്കാത്തത്, ഗതി നിവൃത്തി എന്ന് വെച്ചാൽ ഗതി ഇല്ലാതിരിക്കുക എന്നാണ്. അപ്പൊ സ്ഥായിൽ നിന്ന് വരച്ചു വന്നു കഴിഞ്ഞാൽ എന്തായി? സ്ഥാവര. ഈശൈശ്വരി, ഈശ്വരൻ എന്തുവരുന്നു? ഈശ്വരൻ നിന്ന് വരച്ചു വരുന്നു. ഈശ്വര എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? തച്ചീല ഐശ്വര്യം. ഈഷ്ഠേ ഈശാദേ ഈശദേ ഈഷ്ഠേ തച്ചീല ഐശ്വര്യം ശീലമായിട്ടുള്ളവനാണ് ഈശ്വരൻ. ഇപ്പോഴാണ് ഈശ്വരബോധം ഉണ്ടായത്. ഇത്രയും കാലം ഈശ്വരനെ കുറിച്ച് കേട്ടിട്ട് ഈശ്വരിൽ നിന്ന് വരച്ച് പ്രത്യേകം വന്നെന്ന് ഇപ്പോഴല്ലേ അറിയുന്നു. ഈഷ്ഠേ തശ്ശീല ഈശ്വര. ഇനി ഈശ്വരൻ എന്താണെന്നറിയാമെന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് പറയാം. ഈശ്വരൻ എന്താണെന്നറിയാം. ഈശ്വരി സ്ഥേശഭാസപിസകരു വരച്ച്, ഇതൊന്ന് സ്പീഡിന്ന് പറഞ്ഞാൽ മതി. ഈശ്വരൻ ഇത്രയേ ഉള്ളൂ. ഭാസ്രദീപ്തോ ഭാസിൽ നിന്ന് വരച്ചു വരുന്നു. ഭാതി തച്ചീല ഭസ്വര. ഭാസുരം എന്നുള്ള പേരാണല്ലേ. ഭാവി ഭാസുരമാകട്ടെ എന്നൊക്കെ പറഞ്ഞാൽ തെറ്റായിട്ട് പറയുന്നതാണ്. ഭാസ്വര ഭായിൽ നിന്ന് ഉണാദിയിൽ ശ്രദ്ധിക്കാം. ഉണാദിയിൽ തെറ്റെന്ന് പറയാൻ പറ്റില്ല. പേസുര പേസൃഗതൗ ഗമിക്കുന്നവൻ തച്ചീലമായിട്ടോ അതൊന്നും ഉപയോഗിക്കുന്നതല്ല. അങ്ങനെ കസുഗതോ കസ്വര കസ് വരച്ച് കസ്വര അതൊന്നും അങ്ങനെ പ്രയോഗത്തിൽ വരുന്നില്ല. പക്ഷെ സ്ഥാവര ഈശ്വര ഭാസ്വര പിസകസ പോട്ടെ, ഇതുമൊന്നും എപ്പോഴും ആവശ്യം വരുന്നതാണ്. സ്ഥേശ ഭാസ പിസകസോ വരച്ച് അടുത്തു വരുന്നത് ഭ്രാജഭാസദ്രുവിദ്യുതോർജിപ്രുജുഗ്രാവസുവക്കിത്ഭ്രാജ്രദീപ്തൗഭാസ്രദീപ്തൗദ്രുവീഹിംസായാം ദ്രുവി ദ്യുത ഊർജിയാണ് ദ്യുതോർജി. ദ്യുതദീപ്തൗ ഊർജബലപ്രാണനയോഹോ പൃ പാലനപൂർണയോഹോ. ഈ ജൂ എന്ന് പറയുന്നത് പാണിനിയുടെ ധാതുപാഠത്തിലുള്ള ധാതുവല്ല. പാണിനിയുടെ ധാതുപാഠത്തില്ലാത്ത ഏതെങ്കിലും ധാതുക്കളെ സൂത്രത്തിൽ കാണിച്ചാൽ ആ ധാതുവിന് പറയുന്ന എന്ത് പേരാണ്? സൗത്രധാതു. സൂത്രേഭവൻ സൗത്രം, സൂത്രത്തിലുള്ള ധാതു. ഇത് സൗത്രധാതുവാണ് ജു. പിന്നെ വരുന്ന എന്താണ്? ഗ്രാവസ്തുവ ഗതൗ ഗ്രാവപൂർവത്തിലുള്ള സ്തു. അങ്ങനെ പ്രയോഗിക്കാവും. ഗ്രാവ പാറ കല്ല് അതിനെയാണ് ഗ്രാവ എന്ന് പറയുന്നത്. ഗ്രാവ പൂർവത്തിലുള്ള സ്തൂ ഗ്രാവൻ ശബ്ദമാണ്. ഗ്രാവൻ സാധാരണ നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ ഗ്രാവൽ എന്ന്, ഗ്രാവൽ അത് തന്നെ ഗ്രാവൽ. എന്താണറിയോ എന്താണ്, മെറ്റലൊക്കെ ഉപയോഗിക്കും അതുപോലെ തന്നെ. ഇതിൽ നിന്നെല്ലാം എന്ത് വരുന്നു, കിപ്പ്. നേരത്തെ ഈ കിപ്പിന്റെ കാര്യമാണ് പറഞ്ഞ എന്താണോ, ആക്കിയേ തച്ചീല തദ്ധർമ്മ തത്സാധു കാര്യം. ഇതുവരെ ഉള്ളതിനെല്ലാം തച്ചീലാതെ അർത്ഥം വരും. എന്താണ് വിഭ്രാട്ട് വിശേഷേണ ഭ്രാജത്തെ, വി പൂർവത്തിലുള്ള ഭ്രാജദീപ്തൗ എന്നു കിപ്പ് വരും. കിപ്പ് വന്നാൽ എന്ത് സംഭവിക്കും, സർവാപഹാര ലോകം. വിഭ്രാജ് കിവന്തത്വാത് പ്രാതിവസം, വിഭ്രാജ് സു അവിടെ എന്തുവരുന്നു, വൃഷഭ്രസ്രജമൃജയജരാജഭ്രാജസ്തു വിഭ്രാട് വിഭ്രാട്. ഭാസ്രദീപ്തമാണ് ഭാസ്രർ. ഇപ്പം ഭാസിൽ നിന്ന് കിപ്പ് വരും. കിപ്പ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സർവാപാരം സകാരാന്തമായി ഭാസ്. സു വന്നു കഴിഞ്ഞാൽ എന്തുവരും, സുലോഭം ഋത്വ ഭാഹ ഭാസോ ഭാസ ഭാസം ഭാസോ ഭാസ ഭാസ സകാരം എവിടെ പോയി, ഭാസഭ്യാങ്ങളുടെ സകാരം പോവും. പിന്നെ സകാരം എവിടെ പോയി, സകാരം വേണ്ടി എവിടെ പോയി, ഇത്രയും സിമ്പിളായ കാര്യം അറിയത്തില്ല. സസജുഷ ഒരു പദാന്തമല്ലേ, ടുത്തു വന്നു കഴിഞ്ഞാൽ എന്തുവരും, ഭോവഗോ പൂർവസ്യ യകാരം പിന്നെ ഹരി സർവേഷാം ഭാവ്യം. ആദ്യം പഠിച്ചല്ലേ, ഭാസത്തെ തച്ചീല ഭാഹ ദുർവി ഹിംസായാം. ദുരിശേഷിക്കും കിപ്പ് വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? സർവാപാര ലോപം വരുന്നു. പ്രാതിസഞ്ജ സ്വദുത്പത്തി ദുർവി ദുർവ് കിപ്പ് വന്നു കഴിഞ്ഞാൽ ദുർവ് വകാരങ്ങളിലോ വയ്ക്കും അങ്ങനെ അവിടെ അബദ്ധമല്ലല്ലോ. അവൃത്തം കിപ്പിലെ വകാരമാണ് അവൃത്തം, ഇവിടെ ദുർവ് വന്നിരിക്കുകയാണ്. കിപ്പ് വന്ന് സർവം പോയ ദൂരവ് വന്നിരിക്കുന്നു. സംയോഗാന്തശിലോ പ്രകാരം ലഭിക്കും. അപ്പൊ രാസസ്യ രേപ സംയോഗാന്തസ്യ സസ്യവലോ നാന്യസ്യ. അപ്പൊ വകാരത്തിന് ലോപിക്കാൻ പറ്റത്തില്ല. ധ്രുവില് അതിന് നിഷേധിക്കുന്ന ഏതൊന്നുമില്ലല്ലോ. അതിനെ നിഷേധിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? അങ്ങനൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. രാല്ലോപ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അടുത്ത സൂത്രമാണ്. ഓ, ലഘുസിദ്ധാന്തം തോന്നിയുണ്ട്. അത് ശരി, എന്റെ ഇരിക്കുന്ന ലഘുസിദ്ധാന്തം തോന്നിയല്ല. അതാ ഞാൻ വിചാരിച്ചു നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന്. ഇതിനത് നേരത്തെ ഒന്നാണ്. രേവാച്ഛോർ ലോപഹ കൗ ജലാദോ കിങ്തി. രേപത്തിന്റെ പരത്തിരിക്കുന്ന ചകാരത്തിനും മകാരത്തിനും ലോകം വരും കിപ്പ്. അതാണ് കൗ ജലാദോ കിങ്തി എന്ന് പറയുന്നത്. കിപ്പ് പരത്തിലിരിക്കുന്നു. അതുകൊണ്ടിവിടെ എന്ത് വരുന്നു? വകാരം ലഭിക്കുന്നു. പിന്നെ ധാതു ഏതാണ്? ദുർവി. പിന്നെ ശേഷിക്കുന്ന എന്താണ്? ധുര്. എന്ത് സൂത്രം വരുന്നു? സർവോർവദായ ഇതി ഇക്കോ ദീർഘ. ഉടവകാരം പോയി പിന്നെ എങ്ങനെയാ ദീർഘം വരുന്നത്? രേപുണ്ട്. വകാരം പോയി ഇങ്ങനെ രേപുണ്ട്. രേപത്തിന്റെ ഉപതയിലിരിക്കുന്ന ഇക്കിനെ ദീർഘം വന്നിട്ട് എന്ത് വരുന്നു? ദൂര്. പദാന്തത്തിലെ രേപത്തിന് വിസർഗം വരുമ്പം ധൂഹു. ധൂഹു അടുത്തെന്ത് വരും? ദുരവ് ദുരഹ ദുരം ദുരവ് ദുരഹ ദൂർഭ്യാം. അങ്ങനെ വരുന്നു. എന്താണ് ഭ്രാജ ഭാസ ദുർവി. ഇത് ദുർവിഹിംസായം, അതിനാണ് ദുർവി എന്ന് കാണിച്ചത്. ദ്യുതദീപ്തവും ദ്യുത് ബി പൂർവത്തിൽ വരുമ്പോൾ എന്താണ് വിദ്യുത്, കിപ്പ് വന്ന് സർവാപഹാര ലോകം വന്നപ്പോൾ എന്തായി വിദ്യുത്, വിദ്യുത് വിദ്യുത് തന്നെ. ദ്യോതത്തെ തച്ചീല വിശേഷേണ ദ്യോതത്തെ തച്ചീല വിദ്യുത് ഊർജ ബലപ്രാണനയോ ഊർജ കിപ്പ് വന്നു സർവാപാരലോകം വന്നു ഊർജ സംയോഗം ഉണ്ടെങ്കിലും ജകാരത്തിന് ലോകം വരുന്നില്ല. എന്തുകൊണ്ട് ഊർജിന് കിപ്പ് വന്നു സർവാപരവെന്നും പദസഞ്ജമെന്നും സുവന്ന് ലോപിച്ചു ഊർജില ജകാരത്തിന് ലോകം വരുന്നില്ല. എന്തുകൊണ്ട് രാസസ്യ നിയമം ചെയ്തു. ചോക്കു വന്നാൽ ഊർഖ് ഊർജ് അവിടെ വേറൊന്നുമില്ല, കിപ്പ് വന്നു പോയി ഊർജ് ഊർജ് കുത്തു വന്നു ഊർഖ് ഊർജ ഊർജ ഊർഗിഭ്യാം അങ്ങനെ പറഞ്ഞു. പൃ പാലന പൂർണയോഹോ പൃ കിപ്പ് വന്നു പോയി, കിപ്പ് വന്നു പോയി. പൃനെന്തു വരുന്നു ഉദ്ദോഷ്ടപൂർവസ്യ ഉത്വന്റെ അവരം വന്നു കഴിഞ്ഞാൽ എന്തു വരുന്നു പൃവോർവദായ ദീർഘ പൂര് പൂര് രേവത്തിന് വിസർഗം വരുമ്പോൾ പോകും മനസ്സിലായ പൃ ആണ് ഉദ്യോഷ്ടപുരസ്യ പ്രകാരം ഉത്വം വന്നു രവരം വന്നു പുര് പദാന്തമായതുകൊണ്ട് റുവോര് പദായ ദീർഘയുധ പൂര് കിപ്പ് പോയി അവിടെ പരത്തിൽ സുവന്ന് അതും പോയി പൂര് പദാന്തത്തിലായോണ്ടെന്ന് വരുന്നു വിസർഗം വരുന്നു. പക്ഷേ പുര് അവന്നിടത്ത് എന്തുവരുന്നു റൂപതായ ദീർഘം വരുമോ ഇല്ല, പദാന്തമല്ല ചെല്ലില്ല. പുരവും പൂഹു പുരവും പുരഹ പുരം പുരോ പുരഹ പുരാ പൂർഭ്യാം പൂർഭി അവിടെ എല്ലാം എന്തുവരും റൂപതായ ദീർഘ പ്രകാരം ഭൂതാ ദീർഘം വരും. സൂത്രത്തിൽ ജു എന്നാണ് ധാതു, പക്ഷെ ഇവിടെ അതിന്റെ രൂപം എങ്ങനെയാണ് ജൂഹു എന്നാണ്. ജു അങ്ങനെ ജൂ ആകും എന്താണ്, അതിനാണ് ഭാഷ്യകാരൻ ഒരു അത്ഭുതം പ്രവർത്തിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞൊരു സൂത്രം വരുന്നുണ്ട് അന്യേഭ്യോവി ദൃശ്യത്തേ, ഒരു സൂത്രമുണ്ട് അന്യേഭ്യോവി ദൃശ്യത്തെ. ആ സൂത്രത്തിൽ ദൃശ്യതയെന്ന് പറയുന്നതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, താഴെ നിന്ന് മേലോട്ട് കൊണ്ടുവരുന്നതിന് എന്ത് പറയും അപകർഷണം. വെറുതെ കൊണ്ടുവന്നിട്ട് കാര്യം എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോ ഒരു വിശേഷ അർത്ഥത്തെ പറയാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. ഈ സൂത്രത്തിൽ താഴെ നിന്ന് ഒരു ദൃശ്യതയെ കൊണ്ടുവന്നൊരു വിശേഷാർത്ഥം പറയുന്നത് എന്താ? ജൂന് ദീർഘം വരും, അപ്പൊ ജൂ എന്ന് പറയുന്ന എന്തായും ജൂ എന്നാവും കിപ്പ് വന്നു കഴിഞ്ഞോ ജൂ കിബന്ധമാണ് എന്ന് വെച്ചാൽ പാണിനി സൂത്രത്തിൽ ജൂ എന്ന് പറഞ്ഞു പക്ഷെ ലോകത്തിൽ രൂപം എങ്ങനെ ജൂഹു അവിടെയാണ് പ്രശ്നം വന്നത് ഇതെങ്ങനെ ഇതിന് ദീർഘം വരും അപ്പൊ ഈ സൂത്രത്തിന് ഒരർത്ഥം കൊടുക്കുകയാണ് ജു ധാതോഹോ കിപ് ദീർഘസ്ഥ എന്നൊരു വിശേഷാർത്ഥം കൂടെ ദൃശ്യതേ അങ്ങനെ ചില കാര്യങ്ങളും കാണുന്നുണ്ട് എന്നൊരർത്ഥം പറഞ്ഞ് ജൂവിന് ദീർഘം കൊടുക്കുന്നു എന്നാ പിന്നെ പാണിനിക്ക് ജൂ എന്ന് പറയുന്നത് ദീർഘമായിട്ടെന്ന് പറഞ്ഞാൽ പോരായിരുന്നു ജൂ എന്ന് അതിപ്പോ അങ്ങനെയാ പറഞ്ഞത് ജൂ എന്നാ പറഞ്ഞത് പക്ഷെ ദീർഘം വേണം ഒരുപക്ഷെ പാണിനി പഴയകാലത്ത് ജൂ ഹ്രസ്വമായിട്ടും ഉണ്ടായിരിക്കാം എന്തായാലും ശരി ഒരു വലിയ അഭ്യാസം കാണിച്ചു ഭാഷകാരൻ ജൂ എന്ന് പറയുന്ന ഒരു രൂപം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അടുത്ത് അന്യഭ്യോവി ദൃശ്യന്തെന്ന് പറയുന്ന ദൃശ്യതയെന്ന് പറയുന്നതെന്ന് കിപ്പ് വിധിക്കുന്നതാണ് അതും എവിടെ അങ്ങനെ കിപ്പ് 278 സൂത്രം അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു ദീർഘം ജൂ അവന്നിരിക്കുമ്പോ സൂത്രം വരുന്നു സൂത്രം വരുന്നു ജൂ അവ എന്നിരിക്കുമ്പോ ഏ സൂത്രം വരുന്നു സൂത്രം വരുമോ ആണോ അജിഷ്ണു ധാതുവാം ഇത് ധാതുവാണ് എന്തുകൊണ്ട് കിബന്ധം കിബന്ധമാണല്ലോ കിബന്ധമെല്ലാം ധാതുവാണ് കിബന്ധ വിചന്ത പിടന്ത ധാതുത്വന്ന ജഹതി എന്ന് പറഞ്ഞിരിക്കുന്നത് ധാതുവാണ് സൗത്രധാതു ആയതുകൊണ്ടല്ല അത് സുബന്ധമായില്ലേ ഇപ്പോ എന്നാലും അത് ധാതുവാണ് ജൂഹു ജുവോ ജുവഹ പിന്നെ ഗ്രാവൻ ശബ്ദം ഗ്രാവൻ ഷ്ടുഞ്ഞു ധാതു പരത്തിലിരിക്കുമ്പോൾ അന്ന് കിപ്പ് വരുന്നു അവിടെ പറയുന്നു സിദ്ധാന്തം എന്ന് പറയുന്നുണ്ട് ഗ്രാവശബ്ദസ്യ ധാതുന സമാസ സൂത്രേ നിപാത്യത അപ്പൊ ഗ്രാവസ്തു എന്നായി അവിടെ സമാസം നിപാതനം ചെയ്തു സൂത്രത്തിൽ തന്നെ ഗ്രാവസ്തുവിൽ നിന്ന് കിപ്പ് വന്നു പോയി കഴിഞ്ഞാൽ സൂത്രം വരുന്നു പർസൂസ്യ പിതി കൃതി തുക് ഗ്രാവസ്തുത് പഠിച്ചിട്ടുണ്ടോ നേരത്തെ പർസൂസ്യ പിതി കൃതി തുത് കിപ്പ് പിത്തല്ലേ അതുകൊണ്ട് ഗ്രാവസ്തുത് ബാക്കി എങ്ങനെ സ്തുതോ സ്തുത സ്തുതോ സ്തുത സ്തുത സ്തുഭ്യം അങ്ങനെ പോകുന്നു അതായത് ഗ്രാവൻ സ്തുന്നിരിക്കുകയാണ് നകാരാന്ത ശബ്ദമാണ് ഗ്രാവാണം സ്തോതി പാറയെ സ്തുതിക്കുന്നവൻ വേദത്തിലും മറ്റും പാറയെ സ്തുതിക്കുമല്ലോ ഇപ്പൊ ഗ്രാവൻ സ്തുത് സമാസം വന്നപ്പോ നകാരം ലോപിച്ചു പോയി അന്തർവൃത്തിന് വിഭക്തിയും ആശ്രയത്തിയ നകാര ലോപ ഇപ്പൊ ഗ്രാവ ശേഷിക്കുന്ന സ്തു കിപ്പ് വന്നതുകൊണ്ട് എന്ത് വരുന്നു ഹസ്വസ്യ പിതികൃതി തുക്ക് ഗ്രാവസ്തുത് പാറയെ സ്തുതിക്കുന്നവൻ കല്ലിനെ സ്തുതിക്കുന്നവൻ. ഒരു ഋഷിയുടെ പേരാണ് ഗ്രാവസ്തുത്ത് വേദത്തിലുള്ള. Thank you.